ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ ആകയാൽ പാരിടം ആകയിലകിലും നാമിനെ ഭയപ്പെടുകയില്ല ആകയാൽ പാരിടം ആകയിലകിലും നാമിനെ ഭയപ്പെടുകയില്ല യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം അവനീ തലത്തിൽ അപമാനം തേജസിൽ അനന്തയുഗം വാണിടും നാം അവനായി കഷ്ടത ഏൽക്കുകിൽ തേജസിൽ അനന്തയുഗം വാണിടും നാം യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം നിര നിരയായ അണി നിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ നിര നിര നിരയായ അണി നിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ ജയ ജയ ജയ കാഹളമൂതിടുവിൻ ജയ വീരനാമേശുവിന് ജയ ജയ ജയ കാഹളമൂതിടുവിൻ ജയ വീരനാമേശുവിന് യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം പരദേശികൾ നാം ഭാഗ്യശാലികൾ ഇതു